ദക്ഷിണ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രസാന്ദ്രഭാഷ്യം അധ്യായം 3 പാദം 1 അധികരണം 1 സൂത്രം 6 അശ്രുതത്വാത് ഇതി ചേത് ന ഇഷ്ടാധികരണം ദീപേഹി ഇവിടെ പറയുന്നത് ഉപാസകൻ ഇവിടെ വിശേഷിച്ച് പറയുന്നു പഞ്ചാഗ്നി വിദ്യ. അത് മാത്രമല്ല എല്ലാ ഉപാസകന്മാരും കർമ്മികളും എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് പരലോകത്തിലേക്ക് പോകുന്നു. ഉപാസകന്മാരെ സംബന്ധിച്ച് അത് അവരുടെ അന്ത്യേഷ്ടി കർമ്മം കഴിയുമ്പോൾ ആത്മാവ് പരലോകത്തേക്ക് യാത്ര തിരിക്കുന്നു. അപ്പൊ അന്ത്യേഷ്ടി കർമ്മം അഗ്നിഹോത്രം ഇവിടെ പറഞ്ഞു ദർശപൂർണ മാസം തുടങ്ങിയ കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഋത്വികൾ അവർക്ക് വേണ്ടി അന്ത്യേഷ്ടി കർമ്മം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ആ ആത്മാവ് പരലോകത്തിലേക്ക് പോകുന്നു. നിത്തദഹത്താഹ ശ്രദ്ധാപൂർവക കർമ്മ സംവായിന്യ ആഹൂതിമയ്യ ആപഹ അപൂർവരൂപാഹ സത്യഹ താൻ ഇഷ്ടാധികാരണോ ജീവാൻ അപരിവേഷ്ട്യ അമം ലോകം ഫലദാനായ ജീവാൻ പരിവേഷ്ട്യ എന്നാണ് ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉള്ളത്. ജീവാൻ പരിവേഷ്ട്യ എന്നാണ് അമം ലോകം ഫലദാനായ നയന്തീതി യത് തദത്ര ജുഹോതിന അഭിധീയതേ ശ്രദ്ധം ജുഹോതി. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഛാന്ദോഗ്യത്തിൽ 5-ാം അധ്യായം. ഇതേ കാര്യം തന്നെ ബൃഹദാരണ്യത്തിൽ 6-ാം അധ്യായത്തിനും ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ആ ശ്രുതി ഇവിടെ കാണിക്കുകയാണ്. ശ്രദ്ധം ജുഹോതി മരണശേഷം മരണസമയത്ത് അന്ത്യേഷ്ടി കർമ്മവും കഴിഞ്ഞാൽ ശരീരം മരിച്ചതിന് ശേഷം ഉള്ള ശരീരം അത് പറഞ്ഞത് ഭൂത സൂക്ഷ്മങ്ങൾ പ്രധാനമായി ജലം എല്ലാം കൂടി ചേർന്നാണ്. അത് അപൂർവ രൂപത്തിലുള്ളതാണ് എന്നുവെച്ചാൽ കർമ്മങ്ങളിൽ നിന്നും ഉപാസനയിൽ നിന്നുമെല്ലാം ഉണ്ടാകുന്നതാണ്. ശ്രദ്ധാപൂർവക കർമ്മ സംവായിന്യ. അപ്പൊ ശ്രദ്ധാം ജുഹോതി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം അത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രദ്ധയുള്ളവനല്ലേ ഇത്തരം ഒരു കർമ്മം ചെയ്യാൻ കഴിയും. മരിച്ചതിന് ശേഷം ആത്മാവ് പോകുന്നു, ശരീരം അവിടെ വിശേഷിച്ചുണ്ട്, അപൂർവ്വത്തിലുള്ള ശരീരമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജീവിച്ചിരിക്കുമ്പം തന്നെ നല്ല ഉറപ്പുള്ള ആളായിരിക്കും, ഇല്ലെങ്കിൽ ഇത് ചെയ്യത്തില്ല. കർമ്മവും ചെയ്യില്ല, ഉപാസനയും ചെയ്യത്തില്ല. അതാണ് ശ്രദ്ധാപൂർവക കർമ്മ സംവായിന്യ. ആപഹ എന്നാണ്. ശ്രദ്ധാപൂർവകമായ കർമ്മവുമായി ബന്ധമുള്ള ആ സൂക്ഷ്മഭൂതങ്ങൾ ആഹൂതിമയ ആഹൂതി രൂപത്തിലുള്ളതാണ്. കാരണം അവിടെ പറഞ്ഞു ദധിപയ പ്രഭൃതികൾ അതെല്ലാം അങ്ങോട്ട് സമർപ്പിക്കുന്നു, അഗ്നിയിലത് ദഹിക്കുന്നു, അവിടെ നിന്നൊരു പരിവർത്തനം സംഭവിക്കുന്നു. അതാണ് പിന്നീട് വരുന്ന ശരീരം. തണ ആ ശരീരം ആഹൂതി മയ്യാണ് എന്ന് പറഞ്ഞു. ആഹൂതി ദഹിച്ച് അതിൽ നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ആപഹ ഉദ്ദേശിക്കുന്ന അവിടെ ആ സൂക്ഷ്മഭൂതങ്ങളാണ്. അപൂർവ രൂപാഹ മുമ്പുള്ളതല്ല, അത് അപൂർവമാണ് എന്ന് പറഞ്ഞാൽ ഈ കർമ്മം അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നവർക്കേ ഉള്ളൂ ഇത്. ഇത്തരത്തിൽ ഭൂതപരിണാമം സംഭവിക്കുന്നത് അവരിലാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു വിശേഷ ശരീരം ഉണ്ടാകത്തുള്ളൂ. അപൂർവ ഉപാസത്യ താൻ ഇഷ്ടാദി കാരണ ജീവാൻ പരിവേഷ്ഠ്യ ആ ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്ന ജീവന്മാരെ പരിവേഷ്ടനം ചെയ്തെന്ന് വെച്ചാൽ അവരെ പൊതിഞ്ഞ് ആത്മാവിൻ്റെ ശരീരമായി അമ്മം ലോകം ഫലധാനായ നയന്തി ഓരോരോ ലോകങ്ങളിലേക്ക് ചിലരെ കൊണ്ടുപോകുന്ന ചന്ദ്രലോകത്തിലേക്കാണ്, ചിലരെ കൊണ്ടുപോകുന്ന ആദിത്യ ലോകത്തിലേക്കാണ് അവിടേക്ക് കൊണ്ടുപോകുന്നു. എത്തത്ര ജുഹോതിന വിധിയത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാം ജുഹോതി എന്ന് പറയുന്ന ഒറ്റ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാക്കാം. കൂടുതൽ ശ്രുതി പറയുന്നുണ്ട്, ഭാഷ്യകാരം പറയുന്നുണ്ട്. ശരി, അപ്പം മരണത്തോടുകൂടിയെല്ലാം തീരുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആധ്യാത്മികമായ ഒരു കാര്യത്തിനും ആർക്ക് ശ്രദ്ധ ഉണ്ടാവത്തില്ല. അപ്പം മരണശേഷം ആത്മാവുണ്ടെന്നറിയണം. അതുകൊണ്ടാണ് ശ്രദ്ധാം ജുഹോതി എന്ന് പറഞ്ഞത്. മരിച്ചതിന് ശേഷം ഒരു പോക്കുണ്ട്, തിരിച്ചു വരവുമുണ്ട്, അതല്ലെങ്കിൽ ആധ്യാത്മികമേ ഇല്ല. തഥാച അഗ്നിഹോത്രേ ഷഡ് പ്രശ്നീ നിർവചന രൂപീണ വാക്യശേഷേണ തേവായേതേ ആഹൂതി ഹുതേ ഉത്ക്രാമദ ഇത്യേവ മാതിന അഗ്നിഹോത്ര ആഹൂത്യോ ഫലാരംഭായ ലോകാന്തരപ്രാപ്തി പ്രദർശിത. ഇതിവിടെ മാത്രമല്ല, തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട് എന്ന്. അവിടെയും ജനകയാജ്ഞവൽക്കിയ സംവാദത്തിൽ തന്നെ യാജ്ഞവൽക്കനോട് ചോദിക്കുന്നു, പറയുന്നു. എന്താണ് പറയുന്നത്? നത്തു ദൈവയേനയോ സായം പ്രാതരാഹുത്യോ വ്യാഖ്യാനത്തിലാണത് പറയുന്നത്. ഉത്ക്രാന്തിം ന ഗതിം ന പ്രതിഷ്ഠാം ന തൃപ്തിം ന പുനരാവൃത്തിം ന ലോകം പ്രത്യുത്ഥായിനം വേദ്ധ. നിനക്കിതെല്ലാം അറിയാമോ? സായം പ്രാത രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം ചെയ്യുന്നവൻ, അഗ്നിയിൽ ആഹൂതിയെ സമർപ്പിക്കുന്നവൻ, അവൻ്റെ ഗതിയെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. ആ ആഹൂതിക്ക് എന്ത് സംഭവിക്കുന്നു? ആഹൂതി അഗ്നിയിൽ ദഹിക്കുന്നു. തേവായേതേ ആഹൂതി ഹുതേ, അവിടെ അർപ്പിക്കുന്ന ഹവിസിനെയാണ് ആഹൂതി എന്ന് പറയുന്നത്. അത് ദഹിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്ക്രാന്തി സംഭവിക്കുന്നു. അതിലൂടെ ആ ചെയ്യുന്നവന് ഉത്ക്രാന്തി സംഭവിക്കുന്നു. അതെങ്ങനെ? അന്തരീക്ഷത്തിലൂടെ ദ്വിലോകത്തിലെത്തിച്ചേരുന്നു, അവിടെ അതിന് സ്ഥിതി ഉണ്ടാകുന്നു. അവിടെ ആ ജീവൻ അവിടെ ആനന്ദിക്കുന്നു, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. പൃഥ്വിയിൽ പുരുഷനൻ യോഷിത്തിൽ വീണ്ടും ജനിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ചു എന്നാണ് അതിനൊരു പ്രമാണത്തെ കൂടെ കാണിക്കുന്നത്. അതാണ് തഥാച അഗ്നിഹോത്രേ ഷട് പ്രശ്നീ നിർവചനം രൂപം. ആറ് ചോദ്യങ്ങൾക്കുള്ള നിർവചനം സമാധാന രൂപത്തിൽ. നിർവചനം എന്ന് വെച്ചാൽ അവിടെ സമാധാനം, ആറ് ചോദ്യങ്ങൾക്കുള്ള സമാധാന രൂപത്തിൽ. ബാക്കി ശേഷേണ തേവ ഏതേ അഹൂതി ഹുത്തേ ഉക്രാമത ഇത്യവമാതിന് അഗ്നിഹോത്രാഹുത്യോ ഫലാരംഭായ ലോകാന്തരപ്രാപ്തി പ്രദർശനം. അഗ്നിഹോത്രാഹൂത്യോഹോ അഗ്നിഹോത്രാഹൂതികൾ എന്ന് ഏത് വചനമാണ് അവിടെ? ഷഷ്ടി ഷഷ്ടി ദിവചനം. അത് അങ്ങനെ പറയാൻ കാരണം രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നുണ്ടാണ്. അത് ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നു. ആഹൂതികൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ആഹൂതിയിലൂടെ ഈ മുമ്പ് വിശദീകരിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു, ജീവന ഗതി ഉണ്ടാവുന്നു, പോകുന്നു എന്നാണ്. തസ്മത് ആഹൂതിമയി പിരാദ്ധി സംപരക്ഷുക്ത ജീവാരംഭന്തി സ്വകർമ്മഫലപഭോഗ ഏതി സൃഷ്ടി. അതുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്നതാണ് യുക്തം. ആഹൂതി രൂപത്തിലുള്ള പഞ്ചഭൂതങ്ങൾ അതുകൊണ്ട് പരിവേഷ്ഠിതനായി സംപരിശുക്തനായി കൂടിച്ചേർന്നവനായി ആ ജീവൻ രംഭന്തി ജീവൻ സഞ്ചരിക്കുന്നു. സംപരിശുക്തനായി എന്ന് വെച്ചാൽ കൂടിച്ചേർന്നവൻ. ജീവാഹ ജീവന്മാർ രംഭന്തി എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നു പരലോകത്തിലേക്ക്. സ്വകർമ്മഫലഭോഗായ അവനവന്റെ കർമ്മഫല ഉപഭോഗായ ഉപഭോഗത്തിന് വേണ്ടി എന്ന് സ്വീകരിക്കുന്നതാണ് ശ്രേഷ്യത്തെ യുക്തമായിരിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് തീരുമാനിച്ചത്? പഞ്ചഭൂതങ്ങളാൽ പരിവേഷ്ഠിതനായ ജീവൻ മരണശേഷം പരലോകത്തിലേക്ക് യാത്രയാകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഉപാസന എന്ന് പറയുന്ന ഭാവനയാണ്. അപ്പോൾ ഉപാസകൻ അതിനെ കുറിച്ച് ശരിയായി ഭാവന ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ ഭാഷകാരം വിശദീകരിക്കുന്നത്. ഇങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അറിഞ്ഞാലല്ലേ അയാൾക്ക് അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയും. കഥം പുനരിതം ഇഷ്ടാധികാരിണാം സ്വകർമ്മഫലോഗായ രംഭണം പ്രജ്ഞായത്തെ യാവതാത്തേഷം ധൂമപ്രതീകേന വത്മന ചന്ദ്രമസം അതിരൂഢാനാം അന്നഭാവം ദർശയതി യാഷ സോമോ രാജ തദ്ദേവാന അന്നം തം ദേവാ ഭക്ഷയന്തി ഇതി തേ ചന്ദ്രം പ്രാപ്യ അന്നം ഭവന്തി താൻ തത്ര ദേവാ യഥാ സോമം രാജാനം അപ്യായസ്വ അപക്ഷീയസ്വ ഇത്യേവം ഏനാൻ തത്ര ഭക്ഷയന്തി. പറയുന്നു ഇങ്ങനെ പരലോകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അവിടെ പറയുന്നത് ഇങ്ങനെ ജീവൻ പരലോകത്തിലെത്തിയാൽ ചന്ദ്രലോകത്തിലോ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ ദേവന്മാരവരെ ഭക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് ദേവന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ അവിടെ പോയിട്ട് എന്താ കാര്യം? ദേവന്മാരുടെ ഭക്ഷണമാകുകയാണെങ്കിൽ പോകുന്നത് സമ്മതിക്കാം, പക്ഷേ ദേവന്മാരവിടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ഇപ്പം ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം വെറുതെയായി. അവിടെ ചെന്ന് ദേവന്മാർ ഭക്ഷിച്ചു, വീണ്ടും അവിടെയും മരണം സംഭവിച്ചു, പിന്നെ എങ്ങനെ അവിടുത്തെ ഉപഭോഗം സംഭവിക്കും, എങ്ങനെ തിരിച്ചു വരും? അതാണ് അടുത്ത ചോദ്യം. കഥം പുനരിതം ഇഷ്ടാധികാരിണാം സ്വർഗ കർമ്മഫലഭോഗായ രംഭണം പ്രതിജ്ഞായത്. ഇത് നിങ്ങളെങ്ങനെ പ്രതിജ്ഞ ചെയ്തു ഉറപ്പിച്ചു പറഞ്ഞു. ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ രംഭണം യാത്ര. കഥം പുനരിതം ഇഷ്ടാധികാരിണാം ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്വർഗ കർമ്മഫല ഉപഭോഗായ സ്വർഗകർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള രംഭണം രഹീകതവും ഗമനം. കഥം പ്രതിജ്ഞ ഇത് എങ്ങനെയാ പ്രതിജ്ഞ ചെയ്യുന്നത് അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അവിടെ ചെല്ലുമ്പോൾ അവരെ പിടിച്ച് തിന്നുവല്ലോ എന്ന് യവതാത്തേഷാം ധൂമപ്രതീകേന പത്മന. ധൂമപ്രതീക മാർഗത്തിലൂടെയാണ് അവർ പോകുന്നത്. എന്നുവെച്ചാൽ ധൂമദേവത ആണ് അവരെ നയിച്ചുകൊണ്ടുപോകുന്നു. ചന്ദ്രമസം അധിരൂഢാനാം അന്നഭാവം ദർശിച്ചു. അങ്ങനെ അവർ ചന്ദ്രലോകത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരവിടെ അന്നമാകുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. ഏതാ യേശ സോമൂ രാജ തദ്ദേവാനാം അന്നം. ഇവൻ അവിടെ ചെന്നെന്താവും? ഇവൻ സോമോ രാജാവെന്നുവെച്ചാൽ ദിവ്യമായ ശരീരത്തോടുകൂടിയവനായിത്തീരുന്നു, ശോഭിക്കുന്നവനായിത്തീരുന്നു. രാജ എന്ന് വെച്ചാൽ ശോഭിക്കുന്നവൻ. ഈ ഭൂലോകത്തിലുണ്ടായിരുന്ന ഈ ഭൗതികമായ ശരീരം ഇത് വിട്ടിട്ട് അവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കത്തക്ക ദിവ്യമായ ശരീരത്തോടുകൂടിയിരിക്കുന്നു. തദ്ദേവാനാം അന്നം, പക്ഷെ അവിടെ ദേവന്മാരുടെ അന്നമായിത്തീരുന്നു. തം ദേവ ഭക്ഷയന്തി, അവനെ ദേവന്മാര് ഭക്ഷിക്കുന്നു. ഇതിത്തെ ചന്ദ്രം പ്രാപ്യ അന്നം ഭവന്തി, അവർ ചന്ദ്രലോകത്തിലെത്തിയിട്ട് അന്നമായിത്തീരുന്നു. തന്നത്ര ദേവ, അവിടെ ദേവന്മാര് യഥാസോമം രാജാനം അപ്യായസ്സു അപക്ഷീയസ്സു. നേരത്തെ പറഞ്ഞല്ലോ സോമോ രാജാ എന്ന്. രാജാവെന്ന് വെച്ചാൽ അത് ശോഭിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഋത്വികൾ സോമരസത്തെ ഉണ്ടാക്കിയിട്ട് അത് ചമസത്തിൽ കരണ്ടിയിൽ സ്പൂണിൽ അത് നിറച്ചിട്ട് അത് പാനം ചെയ്യുന്നു. അതും യാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലേക്ക് നിറച്ചിട്ട് പാനം ചെയ്യും. പാനം ചെയ്യുമ്പോൾ എന്തുവരും? അത് കുറയും, വീണ്ടും നിറയ്ക്കും. അതിനൂടെ പറഞ്ഞിരിക്കുന്നത് അപ്യായസ്വ അപക്ഷീയസ്വ. അപ്യായസ്വ എന്ന് വെച്ചാൽ അത് നിറയ്ക്കുക, അപക്ഷീയസ്വം എന്ന് വെച്ചാൽ കുടിക്കുമ്പോൾ അത് കുറയുന്നു. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് കുടിച്ചാൽ എന്ത് ചെയ്യും? അത് ആവർത്തിച്ച് ആവർത്തിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് നിറയുകയും കുറയുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നത് പോലെ ഇവരവിടെ പോയി ശോഭിക്കും, പക്ഷേ ദേവന്മാരെന്ത് ചെയ്യും? പിടിച്ച് ഭക്ഷിക്കും. അപ്പം അവിടെയും എന്തുവരും? നിറവും കുറവും സംഭവിക്കും. അവിടെ ചെന്ന് വൃദ്ധിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവ്യമായ ശരീരത്തോടുകൂടി അവരവിടെ ശോഭിക്കും. ദേവന്മാർ പിടിച്ച് തിന്നുകഴിഞ്ഞാലോ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ചമസത്തിലിരിക്കുന്ന സോമരസത്തിന് എന്താണോ സംഭവിക്കുന്നത്, അത് നിറയുകയും കുറയുകയും ചെയ്യുന്നത്, അതുപോലെ അവിടെ ചെന്ന് ശോഭിക്കുന്ന ഈ കർമ്മികൾക്കും അത് തന്നെ സംഭവിക്കുന്നു. അവരും അവിടെ ചെന്ന് ശോഭിക്കും, അവരെ പിടിച്ചെത്തിരുന്നു. ഇത് കഷ്ടമാണല്ലോ എന്നാണ് പൂർവപക്ഷി പറയുന്നത്. ഏത് സോമോ രാജ വിശേഷിപ്പിക്കുകയാണ്. സോമം എന്ന് പറയുമ്പോൾ രണ്ടാമത് സോമം എന്ന് പറയുന്നിടത്ത് സോമരസം ആദ്യം, അതും അങ്ങനെയാണ്. സോമരസം അങ്ങനെയാണല്ലോ. അവിടെ ആദ്യം സോമം എന്ന് പറയുന്നിടത്ത് സൂക്ഷ്മഭൂതം, അപോമയമായ ശരീരം, അതിന് സോമം എന്ന് പേര് കിട്ടാനും കാരണം അതാണ്. കാരണം ഇവിടെ സോമരസത്തെ അഹൂതിയായി അർപ്പിച്ച് അതിൽ നിന്നുണ്ടായി, അതുകൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അതിനും സോമം എന്ന പേര് വന്നു. ചന്ദ്രലോകം ഭാഷകാരം പറയും ബ്രാഹ്മണാനാം പിതൃണാം രാജ എന്ന് പറയും. അവിടെയുള്ള ഒരു പിതൃക്കൾക്കും ഇവിടെ നിന്ന് പോകുന്ന പുരോഹിതന്മാർക്കും കിട്ടുന്ന ശരീരമാണത്. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നു. അതാണ് തേ ചന്ദ്രം പാപ്പി, അവർ ചന്ദ്രലോകത്തിൽ തെറ്റ് അന്നം ഭവന്തി. ഇത് വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷകാരം പറയും ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ചന്ദ്രൻ തന്നെ എന്നുകൂടെ പറയുന്നു. ദൃശ്യമാണ് അവിടെ ഒരു ലോകമുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ പുരാതന മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു. ഈ കാണുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് അവിടെ തന്നെ അത് തിളങ്ങുകയല്ലേ, അതുകൊണ്ടാണ് അവിടെ പോകുന്നവരുമെല്ലാം തിളങ്ങും, രാജ ശോഭിക്കും എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. പുരാതന മനുഷ്യന്റെ കാഴ്ചപ്പാട്. പക്ഷെ ആ തിളക്കം എന്താണെന്നൊക്കെ ഇന്നറിയാം ആൾക്കാർക്ക്. അന്നങ്ങനെയല്ല, അത് തിളങ്ങുന്ന ഒരു വസ്തുവായിട്ടാണ് കരുതിയിരുന്നത്. അന്നത്തെ ഭൗതിക വിജ്ഞാനം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിനങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ കാണുന്ന ഭൗതികമായ ചന്ദ്രനല്ല, സൂക്ഷ്മമായ ഒരു ചന്ദ്രലോകമുണ്ട്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇന്നത്തെ സയൻസ് പഠിച്ചവർ. ഭാഷകാരൻ ഈ കാണുന്ന ചന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്. ചന്ദ്രൻ അന്നം ഭവന്തി താൻ തത്ര ദേവാഹ, അവരെ ദേവന്മാർ യഥാസോമം രാജാനം ആ സോമത്തെ അപ്യായസ്സു അപക്ഷീയസ്സു എന്നു നിറയ്ക്കുക വറ്റിക്കുക. ഇത്യവം ഏനാൻ തത്ര ഭക്ഷയന്തി, അതുപോലെ അവർ എന്ത് ചെയ്യുന്നു, അവിടെ ചെന്നവർ നിറയുന്നു, ഓരോരുത്തരായിട്ട് ദേവന്മാർ ഭക്ഷിക്കുന്നു. ഇതിൻ്റെ സമാന വിഷയം ശ്രുതിയന്തരം. മറ്റൊരു ശ്രുതി ഇതുപോലെ പറയും. സമാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉപാസകന്മാരുടെ ഗതിയെക്കുറിച്ച് പറയുന്നത്, അതുപോലെ കർമ്മികളുടെ ഗതിയെക്കുറിച്ച് പറയുന്നു. ഇത് കർമ്മികളെ കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ വ്യാഘ്രാതിപിരിവ ദേവേർ ഭക്ഷ്യമാണാന ഉപഭോഗ സംഭവതി പറയുന്നു. വ്യാഘ്രാദികൾ പിടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉപഭോഗം സംഭവിക്കുന്നു, അവർക്ക് പിന്നെ സുഖവും ദുഃഖവും ഉണ്ടോ, അതോടെ തീർന്നില്ലേ? ഇവിടുന്ന് കഷ്ടപ്പെട്ട് കർമ്മ ഉപാസനയൊക്കെ ചെയ്യുന്നവർ അവിടെ ചെന്ന് ദേവന്മാർ പിടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെ ഉപഭോഗം സംഭവിക്കും? ചോദിക്കുന്നത് എന്താ, ഭക്ഷിക്കുന്നെങ്കിൽ ഭക്ഷിച്ചുകൊണ്ട് നമുക്കെന്താന്ന് ചിലരിപ്പോൾ ഇതിരുന്ന് വിചാരിച്ചു. ആരെങ്കിലും ആരെങ്കിലും ഭക്ഷിക്കട്ടെ. അതല്ല, ഇത് വേദം അധ്യയനം ചെയ്യുന്നവനാണ് പിന്നെ ഈ കർമ്മവും ഉപാസനയൊക്കെ ചെയ്യേണ്ടത്. അവൻ വേദത്തിലുള്ള ശ്രദ്ധ കൊണ്ടാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിടിച്ച് ഭക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാരെങ്കിലും ചെയ്യൂ? ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗവും വിശദമാക്കണം. അതുകൊണ്ടാണ് ഭാഷകാരൻ ആ കാര്യം പറയുന്നത്. എന്താ ഭക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ഉത്തരം പഠതി ഭക്തം അനാത്മവിത്വാതര ശരി ആ ശബ്ദ ചോദിത ദോഷ വ്യാവർത്തനാർത്ഥ അവിടെ സൂത്രത്തിൽ വാ എന്നുള്ള ശബ്ദമുണ്ടല്ലോ, ഭക്തം വാ, അത് ചോദിത ദോഷ വ്യാവർത്തന അർത്ഥം. ചോദിതമായ ദോഷം, ഉന്നയിക്കപ്പെട്ടതായ ദോഷത്തിൻ്റെ വ്യാവർത്തനത്തിന് വേണ്ടിയാണ്, നിരാകരണത്തിന് വേണ്ടിയാണ് ഏത് വാശബ്ദം. വാ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നാ എന്നുള്ള അർത്ഥത്തിലാണ് വാ. നിങ്ങൾ ആ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നിങ്ങളുടെ ആശങ്ക അത് ശരിയല്ല എന്നാണ്. ഭക്തമേഷം അന്നത്വം എന്ന മുഖ്യം, എന്താണ് ഭക്തം? ഗൗണമാണ്, മുഖ്യമായി അന്നമാകുന്നില്ല, ദ്രോണമായി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ശരിക്കും പിടിച്ച് തിന്നുന്നില്ല എന്നർത്ഥം. മുഖ്യേഹി അന്നപ്പേ സ്വർഗകാമോ യജേത ഇത്യവം ജാതിയക അധികാര ശ്രുതിരുപരിധ്യ. ശരിക്കും പിടിച്ച് തിന്നിരുന്നുവെങ്കിൽ സ്വർഗകാമോ യജേത പറയുന്ന ഈ ശ്രുതിയൊക്കെ വ്യർത്ഥമായി പോയ കാരണം ആരും അനുഷ്ഠിക്കത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിടിച്ചു തിന്നു. ഇത്യവം ജാതീയക അധികാരശ്രുതി വിധിശ്രുതി ഉപരുദ്ധേത, അതിന് ബാധ സംഭവിക്കും, ഉപരോധം ബാധ സംഭവിക്കും. ചന്ദ്രമണ്ഡലേച്ച ചേത് ഇഷ്ടാധികാരണ ഉപഭോഗനസ്യാത്. ചന്ദ്രമണ്ഡലത്തിൽ ഈ കർമ്മം ചെയ്യുന്നവർക്ക് ഒരു സുഖവും കിട്ടത്തില്ല. ചന്ദ്രമണ്ഡലേച്ച ഇഷ്ടാധികാരണ ഉപഭോഗനസ്യാത് കിമർത്ഥം അധികാരണ ഇഷ്ടാദ്യായാസ ബഹുളം കർമ്മക്കുരിയു. പിന്നെ എന്തിനു വേണ്ടി അധികാരികൾ, കിമർത്ഥം അധികാരിണ, അധികാരികൾ ഇഷ്ടാദി ആയാസപൂർണ്ണം, വളരെയധികം ആയാസമുള്ള ഈ കർമ്മങ്ങൾ എന്തിനു ചെയ്യണം? ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അന്നശബ്ദശ്ച ഉപഭോഗ ഹേതുത്വ സാമാന്യ അനന്യ ഉപചര്യമാണോ ദൃശ്യത്തെ? ഇവരെല്ലാം ദേവന്മാരുടെ അന്നമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷിക്കുമെന്നാണല്ലോ പറയുന്നു. പക്ഷെ ഇവിടെ അന്നം എന്ന് പറഞ്ഞാൽ അന്നമല്ലാത്തതിനും അന്നമെന്ന് പറയാം, ശരിക്കും ഭക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അന്നശബ്ദ ഉപഭോഗ ഹേതുത്വ സാമാന്യ, സാധാരണ ഉപഭോഗത്തിന് ഹേതുവായിരിക്കുന്നതാണ് അന്നം. പക്ഷെ അനന്യേപ്പി ഉപചര്യത, അന്നമല്ലാത്തതിലും ദോണമായി പറയാം അന്നമെന്ന്. ശരിക്കും അന്നമാണോന്നല്ല, അന്നം പോലെയുള്ളതെല്ലാം പറയും. ഉപചര്യത എന്ന് വെച്ചാൽ ഗുണമായി പ്രയോഗിക്കുന്നു, ഉപചര്യമാണോ ദൃശ്യത. അനന്നം എന്ന് പറഞ്ഞാൽ അന്നമല്ലാത്തത്. യഥാ വിശു അന്നം രാജ്ഞാം, പശു അന്നം വിശാം. ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു രാജാക്കന്മാരുടെ അന്നമാണ് ക്ഷത്രിയന്മാർ. വിശു വിശഹ എന്ന് പറഞ്ഞാൽ എന്താ, രാജാക്കന്മാർ ക്ഷത്രിയന്മാരെ പിടിച്ചു തിന്നുമെന്നാണ്. അന്നം പോലെ എന്ന് വെച്ചാൽ രാജാവ് അവിടെ ഭരിച്ചുകൊണ്ട് രാജാവിനെ സംബന്ധിച്ച് ഉപഭോഗം എന്ന് പറയുമ്പോൾ ആ ഭരണത്തിൽ നിന്ന് കിട്ടുന്ന സുഖമാണ്. ആൾക്കാരൊക്കെ അടിച്ചൊതുക്കി, ശത്രുക്കളെയൊക്കെ ഹിംസിച്ച് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടുപോകുമ്പോൾ രാജാവിന് അതിൽ നിന്നൊരു സുഖം കിട്ടുന്നുണ്ട്. അതിന് ക്ഷത്രിയനും വേണം, കാരണം ക്ഷത്രിയൻ വൈശ്യനും വേണം, ക്ഷത്രിയനും വേണം, വൈശ്യനും വേണം, എല്ലാവരും വേണം. ഓരോരുത്തരെ കൊണ്ട് ഓരോ പണിയെടുപ്പിച്ച് അതിൽ നിന്നുള്ള വൈശ്യം കൃഷി ചെയ്ത് ധനധാന്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ രാജാവിന് രാജ്യം ഭരിക്കാൻ പറ്റും. ഇപ്പോൾ രാജാവിൻ്റെ ജോലി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുകയാണെങ്കിലും ആ ഭരണത്തിലൂടെ രാജാവിന് സുഖം കിട്ടുന്നുണ്ടെങ്കിലും അത് അന്നമായിരിക്കുന്ന ആരാണ് ബാക്കിയുള്ളവർ? അവരെ ഉപയോഗിച്ചിട്ടാണ് രാജാവ് സുഖിക്കുന്നത്. അപ്പോൾ എന്തിനാണോ സൂചിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് അന്നം. ആ അർത്ഥത്തിലാണ്, അല്ല തിന്നുക എന്നുള്ള അർത്ഥത്തിലല്ല. എന്നുവെച്ചാൽ ഭോഗ ഉപകരണം, സൂഹിക്കുന്നതിനുള്ള ഉപകരണം എന്തോ അതാണ് അന്നം എന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ദേവന്മാരുടെ അന്നം ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ദേവന്മാർക്ക് സുഖിക്കുന്നതിനുള്ള ഉപകരണമാകുന്നു ഈ ചെല്ലുന്നവരെല്ലാം. യഥാ വിശു അന്നം രാജ്ഞാ, പശു അന്നം വിശാം പറയുന്നു. മൃഗങ്ങളെല്ലാം വൈശ്യന്റെ അന്നമാകുന്നു എന്ന് പറഞ്ഞാൽ പശു പരിപാലനം ഇതൊക്കെയാണല്ലോ വൈശ്യന്റെ ജോലി. അതിൽ നിന്ന് പാലും എല്ലാം കിട്ടുന്നു, കൃഷി നടക്കുന്നു. അതുകൊണ്ട് വൈശ്യന്റെ ഉപഭോഗത്തിൻ്റെ ഉപകരണമാണ് മൃഗങ്ങൾ. സർവത്രയുണ്ട് സമൂഹത്തിൽ. ഭോക്താവിൻ്റെ അന്നമായിരിക്കുന്നു ഭോഗ ഉപകരണങ്ങൾ, പൊതുവായ നിയമം. തസ്മാദിഷ്ട സ്ത്രീ പുത്ര മിത്ര ഭൃത്യാദി ഭരിവ ഗുണഭാവ ഉപകത്തെഹി ഇഷ്ടാധികാരി സുഖവിഹരണം ദേവാനാം തദേവ യേഷാം ഭക്ഷണം അഭിപ്രേതം ന മോദകാദിവത് ചർവണം നികരണം വ. ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മോദകാദികളെ പോലെ ചർവണം ചവയ്ക്കുക, നികരണം മിഴുങ്ങുക, അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇഷ്ട സ്ത്രീ പുത്ര മിത്ര ഭൃത്യാദി ഭരിവ. സ്ത്രീ എങ്ങനെയാണോ ഭോഗത്തിന് ഉപകരണമായിരിക്കുന്നത്, പുത്രൻ എങ്ങനെയാണോ ഭോഗത്തിന് ഉപകരണമായിരിക്കുന്നത്, മിത്രം എങ്ങനെയാണോ ഭോഗത്തിന്, ഓരോരുത്തരുടെ സുഖത്തിന് മറ്റൊന്ന് ഉപകരണമായിരിക്കുന്നു. ഭൃത്യൻ എങ്ങനെയാണ്, ഭൃത്യന് യജമാനന്, മിത്രം മിത്രത്തിന്, എന്തൊക്കെയാണോ ഇവിടെ സുഖത്തിന് ഉപകരണമായിരിക്കുന്നത് അതിനാണ് അന്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുണഭാവപഗതി, അത് ഗൗണമായി അങ്ങനെ അന്നശബ്ദം പ്രയോഗിച്ചിരിക്കുകയാണ്. ഇഷ്ടകാദി ഇഷ്ടാധികാരി സുഖവിഹരണം ദേവാനം. അപ്പോ ഈ പുത്ര മിത്രാദികളെ പോലെ ഗുണഭാവപഗതി ഇഷ്ടാധികാരി, അവിടെ ഇവിടെ ഗൗണമായിരിക്കുന്നവരാണ് ഈ കർമ്മികൾ, ഗുണ അന്നമായിരിക്കുന്നു. അതാണ് ഗുണഭാവ ഉപഗതേഹി ഇഷ്ടാധികാരി. ഇഷ്ടാധികാരികളെന്ന് പറയുന്ന കർമ്മികൾ, അവർ ഗുണഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു, ഗുണ അന്നമായിരിക്കുന്നു. ഈ സുഖവിഹരണം ദേവാന, അവിടെ ദേവന്മാര് ആനന്ദിക്കുന്നു. ഇവരെയൊക്കെ അവിടെ കിട്ടിക്കഴിയുമ്പോൾ അവരെ കൊണ്ട് ഓരോ പണികൾ കൊടുക്കും, പണി ചെയ്യിച്ചാണ് സുഖിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ പണി ചെയ്യിപ്പിച്ച് സുഖിച്ചാൽ പണി ചെയ്യുന്ന കഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നല്ല, ഇവർ പണി ചെയ്യാൻ തയ്യാറായി പോകുന്നതാണ്. പണി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പണി ചെയ്യുന്നത് സുഖമാണ്. അവര് പണി ചെയ്യുന്നതന്നെ അവരുടെ സുഖമാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് വേണ്ടി അവിടെ ചെന്ന് സേവകനായിരിക്കുമ്പോൾ ആ സേവനത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ദേവന്മാരെന്ത് ചെയ്യുന്നു, ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അതിൽ അതും പറയും അടുത്ത് എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്. സുഖവിഹരണം ദേവാന, ശരിക്കും ഇത് ആസ്വദിക്കുന്നത് ദേവന്മാരാണ്. അവർക്കൊരു പണിയും ചെയ്യണ്ട, ചെയ്യിപ്പിച്ചത് എല്ലായിടത്തും അങ്ങനെ ചെയ്യിപ്പിക്കുന്നവർക്ക് നല്ല സുഖമാണ്. ഒരു വലിയ ജോലിയൊന്നുമല്ല, വേർക്കത്തില്ല, ആൾക്കാരെ വിരട്ടിയാൽ മതി, അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നവനാണ് കഷ്ടപ്പാട്. എന്നാലും അവനൊരു സുഖമുണ്ട്, അവന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. ദേവാന തദവേഷാം ഭക്ഷണം, ഇതാണ് ദേവന്മാരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ല പിടിച്ചു തന്നെ തന്നെ അഭിപ്രായം എല്ലാം മോദകാദിവ ചെറുവണം കാണുമ്പോൾ അല്ല ദേവ അശ്നന്തി പിബന്തി ഏത് ദൈവ അമൃതം ദുഷ്ട തൃപ്യന്തി. അവിടെ ചാന്തോകീയത്തിൽ 3:6 ആദിത്യ ഉപാസനയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആദിത്യ ഉപാസനയുടെ ഭാഗമായി പറയുന്നതാണ്. ബ്രഹ്മലോക പ്രാപ്തിക്ക് ഹേതുവാണ് ആദിത്യ ഉപാസന. അവിടെ പറയുന്ന ഭാഗത്ത് പറയുന്നു, ദേവന്മാര് ദേവ അശ്നന്തി, ദേവന്മാര് ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ്. മനുഷ്യർ പോലെ ചവച്ചൊന്നും തിന്നേണ്ട കാര്യമില്ല. പിന്നെ ന പിബന്തി, മനുഷ്യരെ പോലെ ശരിക്കും ഗ്ലാസ്സിലാക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതേ അമൃതം ദൃഷ്ട, പിന്നെ അമൃതമോ കണ്ടാ മതി, അവർക്കെല്ലാം അങ്ങനെയാണ്, കണ്ടാ മതി കേട്ടാ മതി അത്രയും മതി. അല്ല ഈ മനുഷ്യരെ പോലെ ഓരോന്നും അങ്ങനെ, അല്ലെങ്കിൽ മറ്റു ജീവികളെ പോലെ അനുഭവിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതാണ് ദൃഷ്ടാതൃപ്തി. ദൃഷ്ട കണ്ടിട്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ടെന്ന് മാത്രമുള്ള അർത്ഥം ഭാഷകാരും വ്യാഖ്യാനവും, കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ അവർ ദേവേന്ദ്രനും മറ്റും അവിടെ പറയുന്നുണ്ട്. ദേവേന്ദ്രനും മറ്റും അവിടെ ആനന്ദിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടുമാണ്. കേട്ടാനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം, അവരെ സ്തുതിക്കുന്നതാണ്. ഈ ചെല്ലുന്നവരുടെ ചിലരുടെ ഡ്യൂട്ടിയാണ് സ്തുതിക്കുക. അവിടെ അവരെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്തുതിക്കുമ്പോൾ കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇവിടുന്ന് പാട്ടൊക്കെ പഠിച്ചിട്ട് പോകുന്നവർക്ക് അവിടെ നല്ല മുൻഗണന കിട്ടും. അധികം അധ്വാനിക്കാതെ തന്നെ അവിടെ സ്വീകരിക്കാം. അങ്ങനെയുണ്ട്. അതും ഭാഷകാരൻ പറയുന്നതന്നെ, അവരിങ്ങനെ എന്താണ് യശസ് കീർത്തിയെ കേൾക്കുന്നത് ദേവന്മാർക്ക് ഇഷ്ടമാണെന്നാണ്. ദേവേന്ദ്രനും മറ്റും പുരാണങ്ങളിലും മറ്റും പറയുന്നത് പല മോശമായ കാര്യങ്ങളുമുണ്ട്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവർ ചുറ്റുപാടും ആണ നിർത്തി എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അങ്ങ് ഇന്ദ്രനാണ്, അങ്ങ് ചന്ദ്രനാണ്, അങ്ങക്ക് ഇത് സമാനമായ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ കേട്ട് ഇങ്ങനെ സൂചിച്ചിരിക്കാം ദേവന്മാർക്ക്. അത് എന്തുകൊണ്ട് പറയുന്നു? കീർത്തിയെ ദേവന്മാർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പോകുന്നവരുടെ ജോലി അതാണ്, അതൊക്കെ അവരെ സ്തുതിക്കുക. അതാണ് യക്ഷന്മാർ, കിന്നരന്മാർ എന്നൊക്കെ പറയുന്നത്. അവരുടെയൊക്കെ ജോലി അതാണ്. ഗന്ധർവന്മാർ ഹാ ഹാ ഹു ഹു എന്നൊക്കെ പാടുന്നവരുണ്ട് അവിടെ. അതെല്ലാം ഉള്ളതാണ് ശ്രുതി പറയുന്നതല്ലേ. അപ്പൊ നമുക്ക് പോലും ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമല്ലേ. അവൻ പിന്നെ ദേവന്മാരുടെ കാര്യം പറയാനുണ്ട്. അല്ലാതെ മനുഷ്യരെ പോലെ അവർക്ക് ഉപയോഗമില്ല. അതാണ് പറഞ്ഞത് ദൃഷ്ട്വ ശ്രുത്വ എന്നൊക്കെ അവിടെ ഭാഷകാരം വ്യാഖ്യാനിക്കും. യശസ്സിനെ ശ്രുത്വ എന്ന് വ്യാഖ്യാനിക്കും. അവരാനന്ദിക്കുന്നു. അപ്പൊ അതിൻ്റെ നോക്കണം. അവനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ദേവന്മാരെ ഉപാസിക്കുന്നു. അവിടെ ചെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സുഖം കിട്ടും. പക്ഷെ അവിടെയും വീണ്ടും ജോലി എവിടെയും ഉണ്ട്. ഇത്തരം കർമ്മങ്ങൾ നഹവൈ ദേവാശ്നന്തി ന പിബന്തി യത് ദേവാമൃതം ദൃഷ്ട്വ തൃപ്യന്തി ഇരിച്ച ദേവാനാം ചർവണാദി വ്യാപാരം വരേരി. അവർക്ക് ചവയ്ക്കുക അങ്ങനെയുള്ള ജോലിയൊന്നുമില്ല. തേഷാഞ്ച ഇഷ്ടാധികരണ ദേവാൻ പ്രതി ഗുണഭാവോപഗതാനാം അഭി ഉപഭോഗ ഉപദ്യതെ രാജ ഉപജീവിനാം ഇവ പരിജനാനാം. ഇത്തിരി കഷ്ടപ്പെട്ട് അവിടെ ചെന്നുകഴിഞ്ഞാൽ പറയുന്നു, ഉപാസനയും കർമ്മവുമൊക്കെ ചെയ്ത് അവിടെ ചെന്നു കഴിഞ്ഞാലും അവരും അവിടെ ഗൗണഭാവത്തെ പ്രാപിക്കുന്നു. കാരണം മുഖ്യം ദേവേന്ദ്രനും മറ്റുമാണ് അവിടെ പ്രധാന ആൾക്കാർ. അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഗുണഭാവത്തെ പ്രാപിച്ചിട്ട് അവർക്കും അവിടെ ഉപഭോഗമുണ്ട് അല്ലേ. ഇങ്ങനെ അവരെ സ്തുതിക്കുമ്പോൾ അതിലൊരു ആനന്ദം കിട്ടും. സ്തുതിക്കുന്നവർ ആനന്ദം സ്വയം ഉള്ളതുകൊണ്ടാണല്ലോ സ്തുതിക്കുന്നത്. ദേവന്മാരെ സ്തുതിക്കുന്നവർക്ക് സ്വയം ആനന്ദമില്ല, അവർക്കും ഉണ്ട്. അത് ഏതുപോലെ രാജ ഉപജീവിന പരിജനാണ്. രാജാവ് അങ്ങേറ്റത്തെ സുഖത്തെ അനുഭവിക്കുന്നു. പിന്നെ അവിടെ കുറെ പരിചാരകരുണ്ട്, അവർക്കും സുഖമാണ്. അവർക്കും കുറച്ച് സുഖം കിട്ടുമല്ലോ രാജാവിനെ സേവിക്കുന്നത് കൊണ്ട്. അതിൻ്റെതായ കുറച്ച് മേന്മകളൊക്കെ കിട്ടും. അതുകൊണ്ടല്ലേ ആൾക്കാർ കൊട്ടാരത്തിൽ ഒരു സേവകനായി കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് കൈക്കൂലിയൊക്കെ കൊടുക്കുന്നത്. കാരണം അവിടെ കയറിപ്പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും സർവീസിൽ കയറിയാൽ പിന്നെ സുഖമാണ് ഒരു പണിയും ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ സുഖമാണ്. സേവകന്മാരായി നിന്നാൽ തന്നെയും സുഖമാണ്. അതിൻ്റെ ചില അംശങ്ങളൊക്കെ ഇവർക്കും കിട്ടും. അത് പറയുന്നു തഥാച ഇഷ്ടാധികാരണം ഇഷ്ടാധികർമ്മങ്ങൾ ചെയ്യും ദേവാൻ പറഞ്ഞ് ഗുണഭാവോപഗതാനാം. പക്ഷെ അവർക്ക് അവിടെ ദേവന്മാരെ സംബന്ധിച്ച് നോക്കിയാൽ അവരവിടെ വെറും അന്നമാണ്. ഗുണഭാവത്തെ ഗൗണഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അവർക്ക് പ്രധാന സ്ഥാനമൊന്നുമില്ല. ഗുണമാണ് അവിടെ സ്ഥാനം. അത് ദേവന്മാരെ തന്നെ ആ ജന്മദേവന്മാരുണ്ട്. നേരത്തെ തന്നെ അവിടെ ദേവന്മാരായി പോയിരിക്കുന്നവരുണ്ട്. ഈ ചെല്ലുന്നവർ കർമ്മദേവന്മാരാണ്, കർമ്മം കൊണ്ട് അവിടെ ചെന്നവരാണ്. അവരെപ്പോഴും രണ്ടാം തരക്കാരായിരിക്കും. അപ്പോൾ സുഖമെല്ലാം കിട്ടിയാൽ തന്നെയും ഇങ്ങനെ എന്തെങ്കിലും സേവനമൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന സുഖമേ ഉള്ളൂ. അത് ഈ ഭൂലോകത്തിലെ സുഖത്തെ അപേക്ഷിച്ച് അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതൊക്കെ വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഉപാസനയൊക്കെ ചെയ്ത് പരലോകത്തിൽ പോകാം എന്നുള്ള വലിയ മോഹങ്ങളൊന്നും ആർക്കും വേണ്ട. അവിടെ ചെന്നു കഴിഞ്ഞാലും അവിടുത്തെ രണ്ടാം കിട പൗരന്മാരാകാനേ പറ്റും. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഉപാസനകളും കർമ്മങ്ങളുമെല്ലാം കാമനയോടുകൂടി ആരും അനുഷ്ഠിക്കേണ്ട. അതെല്ലാം വിടുക, ഉപേക്ഷിക്കുക. കാമനയെ വിടുക, അതിനു വേണ്ടി കാമനയെ വിട്ടാൽ കാമനയോടുകൂടിയുള്ള കർമ്മങ്ങളും വിടും. എന്നിട്ട് ആത്മജ്ഞാനത്തെ ആശ്രയിക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അതടുത്ത് പറയുന്നു, ഗുണഭാവഭഗദാനം അഭ്യുപഭോഗബോധ്യത. പക്ഷെ അവർക്കും അവിടെ ചില സുഖങ്ങളെല്ലാം കിട്ടും. രാജ ഉപജീവിനാം ഇവ പരിചനാണ്, രാജാവിനെ സേവിക്കുന്ന പരിചനം ഭൃത്യൻ, ഭൃത്യന്മാർക്ക് സുഖം കിട്ടുന്നത് പോലെ. ചുരുക്കത്തിൽ സേവകന്മാർ ഇനി എവിടെ പോയാലും സേവകന്മാരെയാണ്. കുറച്ച് മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടിയാലും ശരി, സേവകന്മാരായിരിക്കാനേ പറ്റൂ എന്നാണ്. മറിച്ചാണെങ്കിലോ, അനാത്മവിത്വാച്ച ഇഷ്ടാധികാരണം ദേവ ഭോഗ്യഭോഗ്യ. എന്താ പ്രശ്നം, എന്താ ഇവിടെ സംഭവിച്ചത്? അവരനാത്മവിത്തുക്കളാണ്, ആത്മബോധമില്ലാത്തവരാണ്. ആത്മബോധമുണ്ടെങ്കിൽ അവരിങ്ങനെ ദേവന്മാരെ സേവിച്ച് ദേവന്മാരുടെ ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കത്തില്ല. അതെ, അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ വേണ്ടി പ്രവർത്തിക്കുക, ചെന്നു കഴിഞ്ഞ് അവിടെയുള്ള ഉപഭോഗങ്ങളിലൊക്കെ മുഴുക. അങ്ങനെ ഇരിക്കുന്നവർ എല്ലാം ബോധമില്ലാത്തവരാണ്. ഇനി ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവുമെന്നാണ്. അവരെ നമുക്ക് തൽക്കാലം വിടാം. ഇവിടെ പറയുന്ന ഇപ്പോൾ ബോധമില്ലാത്തവരുടെ കാര്യമാണ്. അവിടെ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും രണ്ടുപേർക്കും ബോധമില്ലെന്നാണ്. സേവകനും ബോധമില്ല, യജമാനും ബോധമില്ല. രണ്ടു കൂട്ടരും കൂടെ അവിടെ കഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അനാത്മവിത്വ. അനാത്മവിത്തുക്കൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്നവരല്ല. അതുകൊണ്ട് ദേവത ഉപാസനയിലേക്ക് ശ്രദ്ധ പോകരുത്, കേവല കർമ്മങ്ങളിലേക്കും പോകരുത് എന്നുള്ളതാണ്. അത് രണ്ടും ഉപേക്ഷിക്കുക. ആത്മവിത്തായി മാറുക, ആത്മബോധമുള്ളവരായി തീരുക. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. ആത്മബോധം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതിലൊരാൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കണ്ടേ, അതിലൊരാൾക്ക് ശ്രദ്ധയുണ്ടാക്കണ്ടേ. അപ്പോൾ അതില്ലാതിരുന്നാൽ വരുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അത് ബോധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ചിലർ പറയും, ഓ അത് ശരി, അങ്ങനെ ആത്മബോധത്തിൽ ശ്രദ്ധയില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടല്ലോ. ഞങ്ങൾ ആത്മബോധത്തിൽ ശ്രദ്ധയുള്ളവരാണ്. ഇപ്പം ഞങ്ങൾ എന്തിനാ ഇതൊക്കെ കേൾക്കുന്നതെന്ന് ചിന്തിക്കുന്നവരും കാണും. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്, നിങ്ങൾക്ക് ആത്മബോധത്തിൽ ശ്രദ്ധയുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ആ ശ്രദ്ധ പോകാറുണ്ട് എന്നുള്ളതും ഒരു സത്യമാണല്ലോ. ചിലപ്പോൾ ആത്മബോധം അല്ലാത്തതിന് ശ്രദ്ധ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ആവശ്യമാണ്. എപ്പോഴും ഒരാൾക്ക് ആത്മബോധത്തിൽ ശ്രദ്ധ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറുന്നവർക്ക് ഇത് ഉപകരിക്കും, വ്യർത്ഥമല്ല. ഇടയ്ക്കിടയ്ക്ക് ആത്മബോധത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുമ്പോൾ വേറെ ബോധത്തിലേക്കൊക്കെ താല്പര്യം വരുമ്പോൾ ഇത് ഓർക്കാം. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപയോഗമുള്ളതാണ്. പലപ്പോഴുമാണ് ആത്മബോധത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ആത്മബോധത്തിൽ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ വരും, പിന്നെ ആ വഴിക്ക് പോവും വരും. അങ്ങനെയാ സാധാരണ കാണുന്നു, അങ്ങനെ തന്നെയാണ്. ആൾക്കാരുടെ ബുദ്ധി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബുദ്ധിയായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ബുദ്ധി മാറും. അങ്ങനെ സാധാരണ കാണുന്നു. സന്ധ്യ ആകുമ്പോഴത്തേക്ക് വേറൊരു ബുദ്ധിയായിരിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നോർമലായ ആൾക്കാർക്ക്. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം പിന്നെ എപ്പോഴും ഇതിൽ താല്പര്യം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ബോധം മാറി മറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടല്ലേ ഒരാൾ വളരെ ശ്രദ്ധാപൂർവം തത്വവിചാരത്തിൽ മുഴുകിയിരിക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് അതേ താല്പര്യത്തോടുകൂടി ഉപാസനയിൽ പോകുന്നതും കാണാം. അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ശ്രദ്ധ മാറിപ്പോ. ഒരേ ശ്രദ്ധയിലിരിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമുണ്ട്. അനാത്മവിത്വാദം, അതുകൊണ്ട് ഇവരെല്ലാം ശരിയായ ബോധമില്ലാത്തവരാണ്, സമ്യക് ജ്ഞാനം ഇല്ലാത്തവരാണ്. ആത്മബോധം ഉണ്ടായാലും പോരാ, ഈ കർമ്മികളും ആത്മബോധമുള്ളവരാണോ? ആത്മാവിനെ കുറിച്ച് അവർക്കും അറിയാം, പക്ഷെ സമ്യക് ബോധമല്ല. ഇഷ്ടാധികാരണം, ഇഷ്ടാധികാരികൾ ആത്മാവിനെ കുറിച്ച് അറിയാതെ ആരും ഈ കർമ്മങ്ങളൊന്നും ചെയ്യത്തില്ല. പരലോകത്തെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിനെ അവർക്കറിയാം, പക്ഷേ ശരിയായ രീതിയിലല്ല. ദേവോപഭോഗ്യഭാവപദ്ധതി. അതുകൊണ്ട് അവരെല്ലാം ദേവന്മാരുടെ ഉപഭോഗ വസ്തുക്കളായി മാറുന്നു. ദേവന്മാരവരെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവിടെ സൂചിക്കുന്നത് എന്നാണ് ആനന്ദിക്കുന്നത്. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന എന്തായിരിക്കും പണിയെന്നുള്ളതാണ്. അവിടെ ചെന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒന്ന് പൊതുവായി പറയുന്നു എന്നേ ഉള്ളൂ. തഥാ ഈശ്വരത്തിന്റെ അനാത്മവിതാം ദൈവഭോഗ്യതാം ദർശിച്ച് ഈശ്വരതി പറയുന്നു. അനാത്മവിത്തുക്കൾക്ക് ബോധമില്ലാത്തവന്, സമ്യജ്ഞാനമില്ലാത്തവന് ദേവോപഭോഗ്യതാം, ബോധമില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോധശൂന്യന്മാരായി കർമ്മങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ദേവോഭോഗ്യതാം ദർശയതി അഥയോ അന്യാം ദേവതാം ഉപാസ്ഥേ അന്യോ അസൌ അന്യോ അഹം അസ്മീതി നസവേദ യഥാ പശുരേവം സദേവാനം അതും പ്രധാന്യത്തെ തന്നെ പറയും. ദേവതകളെ ഉപാസിക്കുന്നു, ദേവതകളെ ഉപാസിക്കുന്നത് ഭേദബുദ്ധിയോടുകൂടിയാണല്ലോ, അല്ലെങ്കിൽ പിന്നെ തന്നെ തന്നെ ഉപാസിക്കണ്ടേ? അപ്പം ദേവതകളെ ഉപാസിക്കുന്നതെല്ലാം ഭേദബുദ്ധിയോടുകൂടിയാണ്. ഏത് തരത്തിലുള്ളതായാലും ശരി, ഇവിടെ പറയുന്ന വൈദികമായ ഉപാസനകളായാലും ശരി, പൗരാണികമായ സ്മാർത്ഥമായ ഉപാസനകളായാലും ശരി, എല്ലാം ഭേദബുദ്ധിയോടുകൂടിയാ ഉപാസിക്കുന്നു. അഭേദബുദ്ധിയോടുകൂടിയുള്ള ഉപാസനയാണ് ആത്മോപാസനയെന്ന് പറയുന്നത്. ഇത് ശ്രുതി തന്നെ പറയുന്നതാണ്, ഭാഷ്യകാരൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അതെയോ അന്യാം ദേവത ഉപാസത്തെ തന്നെന്ന് അന്യമായ ദേവതയെ ഉപാസിക്കുന്നത് അന്യോ അസോ അന്യോ അഹം അസ്മീതി, ആ ദേവത വേറെയാണ് ഞാൻ വേറെയാണ്. എന്താ പറയുന്നത്? ദേവത നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളയാളാണ്, അണിമാതി ഐശ്വര്യങ്ങളുള്ള ആളാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ദേവത ഉപാസിക്കുന്നു? എനിക്ക് ദേവതയിൽ നിന്ന് അനുഗ്രഹം കിട്ടണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടല്ലേ അപ്പോൾ ദേവതയും ഞാനും അഭേദമാണെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉപാസിക്കും. ദേവതയുടെ അനുഗ്രഹത്തെ അർത്ഥിച്ചുകൊണ്ടാണ് ഉപാസിക്കുന്നതെങ്കിൽ അവിടെ ഭേദബുദ്ധി തന്നെയാണ്. അല്ല, ദേവതയെ ഉപാസിച്ചിട്ട് അവസാനം ഞാനും നീയും ഒന്ന് തന്നെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അവസാനം പറയുന്നുണ്ടല്ലോ എന്നാണ്. അവസാനം പറഞ്ഞാലും അവസാനം വരെ പറയുന്ന എന്താണ്? നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ബുദ്ധി വന്നോ, അത് ഭേദബുദ്ധിയായി. നീ ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് എന്നെ അനുഗ്രഹിക്കാൻ പറ്റും? അനുഗ്രഹിക്കാൻ കഴിയത്തില്ലല്ലോ. അനുഗ്രഹിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുന്നവനും ഇല്ല അവിടെ. അതുകൊണ്ട് ശ്രുതി പറയുന്നു, അന്യോ അസോ അന്യോഹം അസ്മീതി ന സവേദ, പാവം അവൻ അറിയുന്നില്ല. ഈ ഭേദബുദ്ധിയോടുകൂടി ഉപാസിക്കുന്നവൻ അറിയുന്നില്ല. യഥാ പശുരേവം സ ദേവാന, അവൻ ആ ദേവന്മാരുടെ പശുവാണെന്ന് വെച്ചാൽ വളർത്തു മൃഗമാണ്. എങ്ങനെയാണോ പശുവിനെ വളർത്തുന്നവന് ആ പശു ഉപകരിക്കുന്നത്, അതുപോലെയുള്ളൂ ദേവന്മാരെ സംബന്ധിച്ച് അവൻ. പരസ്പരം ഭാവയന്ത ശ്രേയപരമ വാപ്സ്യത എന്ന് പറഞ്ഞവൻ, ദേവനവൻ എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുന്നു, ദേവനവന് സുഖത്തെ കൊടുക്കുന്നു, ആ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു. ഇവനെന്തെങ്കിലും കൊടുക്കുന്ന എന്തിനാണ്? പശുവിന് പുല്ല് കൊടുക്കുന്നത് പോലെയുള്ളൂ, പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ദേവൻ ഇവനെ അനുഗ്രഹിക്കുന്നതെല്ലാം പശുവിന് പുല്ല് കൊടുക്കുന്നത് പോലെയാണ്. അതിൻ്റെ പാല് കറന്നെടുക്കും, അതിൻ്റെ ചാണകം എടുക്കും, അവസാനം അതിനെ കൊന്ന് തിന്നുകയും ചെയ്യും, ഇതെല്ലാം ചെയ്യും. എങ്ങനെ ഇതെല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യാം? അപ്പൊ രണ്ടു പേർക്ക് അർപ്പിക്കാൻ പറ്റുമോ? ദേവനും അർപ്പിക്കുക, പരമാത്മാവിനും അർപ്പിക്കുക, അങ്ങനെ സാധിക്കും? അല്ല, അവള് പറയുന്നത് ഈ പറയുന്ന രണ്ട് വിഷയങ്ങളാണ്. അവിടെ പറയുന്നത് എന്താണ്? കർമ്മയോഗം, നിഷ്കാമമായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് സ്വർഗാദി ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം. രണ്ടിനെ രണ്ടായി തന്നെ മനസ്സിലാവും. ഈ പറയുന്ന, നമ്മൾ പറയുന്ന നിഷ്കാമകർമ്മം, ഭക്തി, നിഷ്കാമഭക്തി, ഇതൊന്നും വേദത്തിലില്ല. വ്യാഖ്യാതാക്കൾ എവിടെയെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുമെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിനുവേണ്ടി എഴുതിയ വേദങ്ങളുണ്ട് പിൽക്കാലത്ത്, അതിൽ കാണും. വേദത്തിൽ മുഖ്യമായും പറയുന്ന കർമ്മങ്ങളും ഇതുപോലെയുള്ള ഉപാസനകളും, പിന്നെ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഭാഗങ്ങളും, പിന്നെ അവിടെ ഇതൊക്കെ പാടില്ല എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടി? ആത്മജ്ഞാനത്തിന് വേണ്ടി. ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിൻ്റെ സ്ഥിതി അതാണ്. അത് കഴിഞ്ഞാണ് പിന്നീട് ഇത്തരം അനുഷ്ഠാനങ്ങൾക്കും സമ്പ്രദായങ്ങളും ഒക്കെ കാലം കൊണ്ട് മാറ്റം വന്നാണ് പൗരാണിക കാലത്തിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോഴാണ് ഈ ഉപാസനകളും അതിൻ്റെയൊക്കെ രൂപങ്ങളും മാറുന്നത്. നിഷ്കാമകർമ്മവും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ പറയാം ഇതിൻ്റെയൊക്കെ ഒരു സൂക്ഷ്മമായ രൂപം വേദത്തിലുണ്ടായിരുന്നു, അതിനെ വികസിപ്പിച്ചെടുത്തതെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ടൊന്നും അത്തരം കാര്യങ്ങളൊന്നും നിഷ്കാമകർമ്മമൊന്നും വേദത്തിലില്ല. പക്ഷേ വേദവും ഉപനിഷത്ത് രണ്ടും ഒന്ന് തന്നെ. അവിടെ നിന്നും ഇങ്ങനെ ഈ അതല്ല, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അവിടെ നിന്നും നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന നിഷ്കാമകർമ്മമൊന്നും അവിടെ ഇല്ല. അതെന്ന് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഇതിൻ്റെ എല്ലാം ചില സൂചനകൾ അവിടെയുണ്ട്. അതൊക്കെ ഇവിടെ വന്നതാണ്, പുരാണങ്ങളിലും മറ്റും വന്നതാണ്. ഭക്തിയും ഇല്ല അവിടെ, അതൊന്നും അവിടെ ഇല്ല. അതെല്ലാം പിൽക്കാലത്ത് വന്നതാണ്. ആ അവിടെ പറയുന്ന ഇതാണ് ഗുരു ശിഷ്യൻ ഗുരുകുലം വേദാധ്യയനം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ പുരാണങ്ങളിൽ പറയുന്ന പോലെ ശിവനെ ഉപാസിക്കുക, കൈലാസത്തിൽ പോവുക, വിഷ്ണുവിനെ ഉപാസിക്കുക, വൈകുണ്ഠത്തിൽ പോവുക, ഇത്തരം കാര്യങ്ങളൊന്നും അവിടെയില്ല. അവിടെ പരമാവധി പറയുന്നത് സ്വർഗമാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്നത് അതെപ്പോഴും മനസ്സിലാക്കണം, ഇതെല്ലാം വൈദികന്മാരോട് പറയുന്നതാണ്. വൈദികന്മാർ ചെയ്തിരുന്ന കർമ്മങ്ങൾ ഉപാസനയെ സംബന്ധിച്ച് പറയുകയാണ്. അവിടെ അവർ ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തിരുന്നു, അതിൻ്റെ ഫലത്തെ ആഗ്രഹിച്ചിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതറിയുമ്പോൾ കൊണ്ടുവന്ന് ഭഗവത്ഗീതയിലേക്ക് കൊണ്ടുവരരുത്. അല്ല, വൈദികന്മാരുടെ ഉദ്ദേശമല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ വൈദികന്മാർ തന്നെയാണ് പിന്നെ ആരായി മാറിയത്? പൗരാണികന്മാരും സ്മാർത്ഥന്മാരും ഒക്കെ ആയി മാറിയത്. കാലവ്യത്യാസം, കാലത്തിൽ വന്ന വ്യത്യാസം. ഇതിലുള്ള ആൾക്കാരൊന്നു തന്നെയാണ്. പിൽക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ വൈദിക ആചാരങ്ങൾക്കൊക്കെ കുറവ് സംഭവിച്ച്, അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും മനുഷ്യൻ്റെ അറിവിനും വ്യത്യാസം വന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇതെല്ലാം പിന്നെ വേദത്തിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെല്ലാം അനുസരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുക. അതാണ് ദ്വൈതം, വിശിഷ്ടാദ്വൈതം ഒക്കെ വേദത്തിൻ്റെ പിൻബലത്തിൽ വരുന്നത്. കാരണം ഈ പറയുന്ന ആശയങ്ങൾ ഭാഗവതത്തിനനുസരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുക, അതാണ് പിൽക്കാലത്ത് വന്നു പറയുന്നത്. അല്ലെങ്കിൽ നാരദ ഭക്തി സൂത്രത്തിനനുസരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുക, പുരാണങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക, പുരാണങ്ങളിൽ പറയുന്ന അതാണ് വേദത്തിലുള്ളതെന്ന് പറയുക, ആ രീതിയിലേക്ക് മാറിയതാണ്. ഭക്ഷ്യകാരൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. വേദത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പരമാവധി വേദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭക്ഷ്യകാരൻ്റെ കാലത്തുണ്ടായിരുന്ന ആചാര്യന്മാരുടെ ദർശനങ്ങൾക്കനുസരിച്ച്, ഗൂഢപാദാചാര്യരെ പോലെയുള്ളവർ. അതിന് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളെയൊന്നും ആശ്രയിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം.